മനുഷ്യന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് എല്ലാ മനുഷ്യരും ആരോടാണ് ഇടപെടുന്നത് അവരുടെ മുമ്പിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക, ഇതെല്ലാ മനുഷ്യരും ശ്രമിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു ആളല്ല, നമ്മൾ ഇടപെടുന്ന ആ സമൂഹത്തിൽ നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അത് ആള് കൂടുതലായാലും കുറവായാലും അവിടെ ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇംപ്രഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് തന്നെ കുറിച്ച് ഒരു നല്ലത് തോന്നും, മറ്റുള്ളവർ തന്നെ ഗൗനിക്കണം, മറ്റുള്ളവർ തന്നെ അംഗീകരിക്കണം. അതിനുവേണ്ടി താൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും. അതെല്ലാം മനുഷ്യരും ചെയ്യുമെന്നാണ്. അത് തന്നെ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, അതിപ്പോ ഈ അറ്റൻഷൻ സീക്കിംഗ് കുട്ടികളും ചെയ്യും. മുതിർന്നവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ഗോഷ്ടികൾ കാണും. ഇത് അതിനും ഒരു സ്റ്റെപ്പ് കൂടെ കടന്നിട്ട് താൻ സ്വയം ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? എല്ലാ മനുഷ്യരും ചെയ്യും. മറ്റേ ആള് തന്നെ കുറിച്ച് ഒരു മതിപ്പുണ്ടാക്കാൻ, മറ്റുള്ളവർക്ക് തന്നെ കുറിച്ചൊരു ഇംപ്രഷൻ എന്ന് വെച്ചാൽ മതിപ്പ്, ആ മതിപ്പുണ്ടാക്കാൻ വേണ്ടി ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നു. ഞാനിപ്പോ കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് എന്താണ്, ആശ്രമങ്ങളിലാണ് ജീവിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതലും ഇടപെട്ടിട്ടുള്ളത് ഈ സ്വാമിമാരുമായിട്ടാണ്. ആശ്രമങ്ങളിലല്ലേ ജീവിച്ചത്. അപ്പൊ പൊതുവെ എല്ലാവരും അതെല്ലാവരും അത് ചെയ്യും. അങ്ങനെ ഒരു മതിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് മറ്റു സ്വാമിയാരുടെ മുമ്പിലോ അല്ലെങ്കിൽ ഭക്തന്മാരുടെ മുമ്പിലോ ഒക്കെ തനിക്കൊരു അവർക്ക് തോന്നത്തക്ക രീതിയിൽ ഒരു മതിപ്പുണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യാത്ത ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ചെയ്യും. അപ്പോ അത് അംഗീകരിക്കുന്നുണ്ട്, അത് എല്ലാവരും ചെയ്യുന്ന സന്യാസിമാരെ കുറിച്ചുള്ള ഇവിടെ പറയുന്നത് നമ്മൾക്ക് പരിചയമുള്ളത് സന്യാസിമാരായതുകൊണ്ടാണ്. അപ്പൊ അത് ഞാനിങ്ങനെ നോക്കുമ്പോ സന്യാസിമാരുടെ ഇടയിൽ നോക്കുമ്പോ അത് ശരിയാണ്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പോ മറ്റുള്ളവരെ ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിക്കുന്നു. അപ്പോ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പഠിപ്പിക്കലിലൂടെ നിങ്ങളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്റെ പഠിപ്പിക്കൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ധാരണ എന്റെ മനസ്സിലും കാണും. ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, അത് മറ്റുള്ളവർ അംഗീകരിക്കണം. അപ്പൊ അതിലൊരു മതിപ്പ് കേൾക്കുന്നവർക്കുണ്ടാകണമെന്നുള്ള ഒരു വിചാരം എന്റെ ഉള്ളിലും ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിൽ ഒന്ന് എന്താണ്, ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുണ്ടാവണമെങ്കിൽ ഒന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ കോൺഫിഡന്റ് ആയിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യം വേണം, എനിക്കറിയാവുന്നുള്ള കാര്യങ്ങളെ പറയാവും, ഞാൻ പഠിച്ച കാര്യങ്ങളെ പറയാവും, വിഡിത്തങ്ങൾ പറയാൻ പാടില്ല, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് പ്രയോഗിക്കേണ്ടത്. മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷനാണ്, നമ്മുടെ ഒരു ഇമോഷനാണ്, എല്ലാവർക്കും ഉണ്ടാകും, ഇടപെടുന്നവരിലെ ഒരു മതിപ്പുണ്ടാകും. സ്വാമിജി, അത് നമുക്ക് ഫീലിംഗ് ഓഫ് സ്മോൾനെസ് ഇൻസിഗ്നിഫിക്കന്റ് അങ്ങനെയുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് ഇംപ്രസ് ചെയ്യാനും പോകുന്നതെന്ന് തോന്നുന്നു. അതായത് ഇവരാള് അവന് ആത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു അവനവനെ കുറിച്ച് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. വൃത്തൻ എന്താണ്, താൻ ആത്മാവാണെന്നൊക്കെ അറിയുന്നു, അതൊക്കെ ഒരു സൈഡിൽ ഇരിക്കും. ഇതൊന്നും ഇവന്റെ ജീവിതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല, മനസ്സിലായ? അതൊക്കെ ആൾക്കാർ പറയും, എന്താണ് ഞാൻ ആത്മാവാണ് എന്ന് പറയും. പക്ഷെ താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരല്പം ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ താൻ ആത്മാവ്. അപ്പൊ താൻ ശരീരമാണ്. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും കൺട്രോൾ പോകുന്ന മനുഷ്യരാണ് ഈ പറയുന്ന ഞാൻ ആത്മാവാണെന്ന്. ആ പറച്ചിലുണ്ടെന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇതിങ്ങനെ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഈ പഠിപ്പിക്കുന്നവർക്കും ഇത് ഒന്നും ഏശുന്ന കാര്യങ്ങളല്ല, മനസ്സിലായോ? ഇപ്പോ ആത്മാവാണ് ആത്മാവാണെന്ന് നിരന്തരം കേട്ടാലും പറഞ്ഞാലും ശരി, അവന്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും വരുമ്പോ അവൻ അവനാരോ അത് തന്നെ അവൻ. അതിലൊന്നും അവന് കാര്യമായ മാറ്റമൊന്നും വരത്തില്ല. അവന്റെ അവിടെയാണ് ഈ ആത്മാവെന്നുള്ള അറിവ് പോരാ. അവിടെയാണ് നമ്മുടെ ഇമോഷൻസും ഇന്റലിജൻസും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കണമെന്ന് പറയുന്നത് അവിടെയാണ്, മനസ്സിലാ? ഞാൻ ആത്മാവാണെന്ന് പറയുന്നത് ശരിക്കും എന്താണത്? ഇപ്പൊ ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണത്? ഒരു ഭാവന, കറക്റ്റ് ആണ്, അതൊരു ഭാവനയാണ് നമ്മുടെ, മനസ്സിലായ? പിന്നെന്താണ് ഞാൻ ആത്മാവാണെന്ന് പറയുന്നത് ഭാവന അല്ല, പിന്നെ എന്താണ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകും. അനുഭൂതി എന്ന് ഭാവന കൽപ്പന ഭാവന പറഞ്ഞു. My presence or thoughts, absence of thought, I am aware of that. That awareness is called Atma. അത് എന്താ ഭാവന എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഒന്ന് തന്നെ. ഭാവന എന്ന് പറയുന്നത് അത് റിയാലിറ്റി അല്ലേ? അത് അതെ, നമുക്ക് റിയാലിറ്റി ആണെങ്കിലേ അതൊന്ന് റിയാലിറ്റി എന്താണെന്ന് അറിയാൻ വയ്യാത്ത എന്റെ കുഴപ്പമാണ്. അതിന് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ റിയാലിറ്റി എന്താ നമുക്ക് അറിയത്തില്ല, അവിടെയാണ് പ്രശ്നം. അതുപോട്ടെ, റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കാര്യം പെടും. എന്താണ് റിയാലിറ്റി? ഉള്ളതിനാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ശരി, അറിവിന്റെ കാര്യം കൊടുക്കുക, അറിവിന്റെ കാര്യം കൊടുക്കുക. ഞാനിപ്പോ ഈ പുസ്തകത്തെ അറിയുന്നു, എന്റെ ഉള്ളിൽ പുസ്തകത്തെ കുറിച്ചുള്ള അറിവുണ്ട്. പുസ്തകം ഞാൻ തുറന്നു, പുസ്തകത്തിന്റെ ഹെഡിങ് വായിച്ചു, ഇപ്പൊ എനിക്ക് ഹെഡിങ്ങിനെ കുറിച്ചുള്ള അറിവുണ്ട്. പിന്നെ അകത്തോട്ടിറങ്ങി ഓരോ പാരഗ്രാഫായിട്ട് വായിക്കുകയാണ്, അപ്പോ അതിന്റെ അർത്ഥത്തെ കുറിച്ചുള്ള അറിവുണ്ട്. എല്ലാ അറിവും ഒന്നാണ്, എല്ലാ അറിവും ഒന്നുമല്ല, അറിവിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതെ, അങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് അതിനകത്ത് പറയുന്നത്, എഴുതിയിരിക്കുന്നത് ഞാൻ ആത്മാവാണ് എന്നത് എഴുതിയിരിക്കുകയാണ്. തത്വമസി നോഹം ബ്രഹ്മാസ്മി. അത് വായിക്കുമ്പോ എനിക്ക് അങ്ങനെയും ഒരു അറിവുണ്ടാവുന്നു, ഞാൻ ആത്മാവാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത്? അതായത് ഈ പുസ്തകം വായിച്ചിട്ട് അറിവെന്ന് പറഞ്ഞാൽ അത് ത്രിപുടിയിലാണ് നമ്മൾ അറിയുന്നത്, ഏറി അറിയുന്നു ഗുരുദേവൻ പറയുന്നു. അതല്ലാതെ ഞാൻ അറിയുന്നു എന്ന് അറിയുന്ന ഒരു അറിവുണ്ട്. ആ അറിവ് എപ്പോഴും ഉള്ളതാണ്, നിരന്തരമായിട്ട്. നമുക്ക് അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. എപ്പോഴും അറിവ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പുസ്തകം എന്നുള്ള അറിവുണ്ട്, അത് കഴിഞ്ഞിട്ട് ഹെഡിങ്ങിനെ കുറിച്ച് അറിവുണ്ടായി, പാരഗ്രാഫിനെ കുറിച്ച് അറിവുണ്ടായി, അതിന്റെ അർത്ഥത്തെ കുറിച്ച് അറിവുണ്ടായി, അവിടെ ഞാൻ ആത്മാവാണെന്നുള്ള അറിവുണ്ടായി അല്ലേ. അപ്പോ ഇങ്ങനെ അറിവുകൾ മാറി മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും വേറൊരു അറിവുണ്ടാകുന്നു, പിന്നെ ഭക്ഷണത്തെ കുറിച്ച് അറിവുണ്ടാകുന്നു, എന്റെ മിത്രത്തെ കുറിച്ച് അറിവുണ്ടാകുന്നു, ശത്രുവിനെ കുറിച്ച് അറിവുണ്ടാകുന്നു അല്ലേ. ഈ അറിവുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരം മാറി മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ആണോ അല്ലേ? അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന അറിവുകൾക്കിടയിൽ എനിക്ക് അറിവുണ്ടാകുന്നു, ഞാൻ ആത്മാവാണെന്നും അറിവുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാവുന്നു ഇല്ലയോ? ആരെങ്കിലും പറഞ്ഞു തരുകയാണ് നീ ആത്മാവാണെന്ന് പറഞ്ഞാൽ ശരി ഞാൻ ആത്മാവാണെന്നും എനിക്ക് അറിവുണ്ടാകും. ആ അറിവ് അവിടെ തന്നെ നിൽക്കുമോ? അല്ല, ഇതില് ഭയങ്കര ഇത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു എല്ലാവരും അറിയുന്ന അറിവിന്റെ പിന്നില് ഞാൻ അറിയുന്നു എന്നുള്ള എവിടെയാണോ അറിയുന്നത് അത് പിന്നെ എന്താ പറയുന്നത് ഒരു മാറ്റമില്ലാത്തവരാണ്. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അല്ലാതെ ത്രിപുടിയിൽ അറിയുന്ന അറിവിനെയല്ല. അവിടേക്കാണ് ഞാനും വരുന്നത്. ഈ പറയുന്ന കാര്യത്തിലേക്കാണ് ഞാനും വരുന്നത്. മനസ്സിലായോ? നിങ്ങളെ പഠിപ്പിച്ച ആ കാര്യം പറയാനാണ് ഞാനും വരുന്നത്. പുതിയ കാര്യമല്ല. അതായത് ഇങ്ങനെ അറിവ് നമുക്കുണ്ടോ? ഞാൻ ഈ പറഞ്ഞ അറിവ് പുസ്തകത്തിൽ അറിവ് കിട്ടാന്ന് പറഞ്ഞാണ്. അതായത് ഇങ്ങനെ ആത്മാവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കുക? നമ്മള് കണ്ണാടിയില് നോക്കിട്ട് നമ്മളുടെ മുഖം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതുപോലെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മളെ എന്താ പറയുന്നത് പിന്നെ ത്രിപുടിയിലറിയുന്ന അറിവല്ല, അവയർനെസ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഞാൻ ഈ അറിവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ത്രിപുടിയിലുള്ള അറിവ് ഞാൻ പറയുന്നു. രണ്ടാണ് നോക്ക്, രണ്ടാക്കുന്നിടത്താണ് ഞാനും പറഞ്ഞു വരുന്നത്. ഇത് പറഞ്ഞല്ലേ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂ അല്ലേ? അത് ഇത് പറയണ്ടേ? അത് ഈ ത്രിപുടി എന്ന് പറയുന്ന ഈ അറിവിനെ കുറിച്ച് പറയണ്ടേ? ആ അതാണ് ഞാൻ പറയുന്നത്. അത് ഇത് മനസ്സിലാകണം ഇതെന്താണെന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഇതിനെ അറിയുന്നു അതിനെ അറിയുന്നു സർവ്വ വിഷയങ്ങളെയും ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അറിവെന്ന ഈ അറിവുകളെല്ലാം നമ്മുടെ ഉള്ളിൽ മാറി മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ആ ശരി, ഇത് ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയുന്ന നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? ഇത് എന്താണ് ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. ഒരു തർക്കമില്ലല്ലോ. എന്താ ഇനി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ അറിവ് ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുമ്പോ പറയുന്നത് എന്താണ്? നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്? ഇതിന്റെ പിന്നിൽ മാറാത്ത ഒരു അറിവുണ്ടെന്ന് അല്ലേ? മാറാതെ ഈ പറഞ്ഞ പോലെ കണ്ണാടി പോലെയോ അല്ലെങ്കിൽ സാക്ഷിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ ഒരു അറിവ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരി, അതിരിക്കട്ടെ. നമ്മളെ അത് ഈ കാര്യം വ്യക്തമാക്കുക. അത് ഇത് നമ്മളീ പഠിച്ചത് കാണാപ്പാടം പഠിച്ചു വയ്ക്കുക, നമ്മൾ ചിന്തിക്കണ്ടേ അതിനെ കുറിച്ച്? അറിവും നമ്മളെ വിശ്വാസം നമുക്ക് ബാധ്യതയാണ്. അതുപോലെ അറിവൊരിക്കലും ബാധ്യതയല്ല. അറിവെന്ന് പറയുന്ന എപ്പോഴും നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ശരിയാണോ? അല്ലയോ? മനസ്സിലായോ? നമ്മുടെ ഈ ജാഗ്രത് എന്ന് പറയുന്നത് നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. മനസ്സിലായോ? അപ്പോ അങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അറിവ് നമുക്കൊരു ഒഴുക്ക് പോലെ നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇത് ഇതിനെല്ലാം എന്താണ്, ഞാൻ അറിയുന്നു, എനിക്കറിവുണ്ടായി, എന്റെ അറിവ് നഷ്ടപ്പെട്ടു, ഈ ഓരോ അറിവ് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ പറയുന്ന എന്താണ്, എനിക്കറിവുണ്ടായി, എന്റെ അറിവ് നഷ്ടപ്പെട്ട്, ഇങ്ങനെയുള്ള അനുഭവമാണ് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ അറിയുന്നു അങ്ങനെ ഒന്നില്ല. പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല, ഞാൻ അറിയുന്നു എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നത്തിലായാലും ഇതിങ്ങനെ ഒരറിവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി നശിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ്, ഇങ്ങനെ അറിവ് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ പിന്നിൽ ഒരറിവുണ്ട്. ഏത്? ഉണ്ടാകാതെ നശിക്കാതെ നിൽക്കുന്ന ഒരറിവുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. മനസ്സിലായോ? അങ്ങനെ ഒരറിവിനെ ഉണ്ടായി നശിക്കുന്ന അറിവ് നമ്മുടെ അനുഭവത്തിലുണ്ട്. ഉണ്ടാകാതെ നശിക്കാതെ എപ്പോഴും നിലനിൽക്കുന്ന അങ്ങനെ ഒരറിവ്, ആ അറിവ് നമ്മുടെ അനുഭവത്തിലുണ്ടോ? ഇതനുഭവത്തിലുണ്ട്, മറ്റനുഭവത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടാകാതെ നശിക്കാതെ നിൽക്കുന്ന ഒരറിവ് നമ്മുടെ അനുഭവത്തിലുണ്ടോ? അനുഭവത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിലേ പറയാവൂ. എനിക്ക് അനുഭവത്തിൽ അല്ലെങ്കിൽ എന്തു മാറി, യുക്തിയല്ല, അല്ലല്ല, എന്തു മാറിക്കൊണ്ടിരിക്കുന്നു, അത് മാറാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് യുക്തി. ഞാൻ യുക്തിയെ കുറിച്ചല്ല ചോദിക്കുന്ന, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതാണ്. മറ്റത് അങ്ങനെ ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു യുക്തിയാണ്. യുക്തിയെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ സ്ഥായിയായി നിൽക്കുന്ന അങ്ങനെ നമുക്കൊരു അനുഭവം ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അങ്ങനെ അറിയുന്നുണ്ടോ? എങ്ങനെയാണ്? ഒരു സ്ഥായിയായ സ്ഥിരമായ ഒരു അറിവ് എന്റെ പിന്നിലുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ഒരു അറിവുണ്ട്, ആ അറിവിൽ മാറാത്ത ഈ അറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ രണ്ട് അനുഭവം നമുക്ക് വേണം. ഒന്നെന്താണോ, ഒന്ന് മാറിക്കൊണ്ടിരിക്കുന്ന മാറാത്ത, ഈ രണ്ട് അനുഭവം നമുക്ക് ഒരേ സമയമുണ്ടോ? ഒരേ സമയമുണ്ട്. മാറാത്ത ഒരു അറിവ് അതിനെ കുറിച്ചുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? തീർത്തു പറയണം. മാറുന്ന അറിവിനെ കുറിച്ചുള്ള അനുഭവം ഉണ്ട്. ആ യുക്തിയെ കുറിച്ചുള്ള നോക്ക്. അതെ, ഞാൻ യുക്തിയെ കുറിച്ചല്ല ചോദിക്കുന്ന, അനുഭവത്തെ കുറിച്ച്. ഒരേ സമയം നമുക്ക് മാറാത്ത ഒരറിവ്, അനുഭവം ആവശ്യമില്ലല്ലോ. അല്ല, അത് വേറെ പ്രശ്നം. അതല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ശരി, അതിന്റെ യുക്തികളൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന അനുഭവത്തിന്റെ കാര്യമാണ്. അനുഭവത്തെ, അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാകണമല്ലോ. ഉണ്ടാകണമെന്നാണല്ലോ, ഉണ്ടെന്നല്ല, എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. അതാണ് അവിടെ നമ്മൾ എന്താ ആശ്രയിക്കുന്നത്. അതായത് മാറുന്ന അറിവിനെ കുറിച്ച് നമുക്ക് അനുഭവമുണ്ട്, അത് സംശയമൊന്നുമില്ല. കാരണം അത് ചോദിക്കുമ്പം നമ്മൾ എന്താണ് ഉത്തരം പറയുന്നതിന് നമുക്ക് യാതൊരു മടിയില്ല. നമ്മൾ മടിയില്ലാതെ ഉത്തരം പറയുന്ന വെച്ചാൽ നമ്മളവിടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ജെനുവിനാണ്. മറ്റതിന് ഉത്തരം പറയേണ്ടി വരുന്നിടത്ത് നമ്മൾ സൂത്രക്കാരനാകുന്നു, കണ്ണിങ്നെസ് എടുക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് നേരിട്ടൊരു മറുപടി അതിന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിക്കും നമ്മളങ്ങനെ ഭാവന ചെയ്യുക, അതാണ് ഭാവന എന്ന് പറയും. നമ്മൾ ഇമാജിനേഷൻ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? മാറുന്ന ഒന്ന് മാറാത്ത ഒന്നിനെ ആശ്രയിച്ച് നിൽക്കൂ എന്നൊക്കെ പറയുന്ന എന്താണ്, വെറും എന്താണ്, യുക്തിഹീനമായ യുക്തികൾ. അതായത് മാറ്റങ്ങൾ മാറാത്ത ഒന്നിനെ ആശ്രയിച്ച് നിൽക്കൂ എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് നമുക്കൊരു അനുഭവം വേണം, എന്നാലേ അങ്ങനെ യുക്തി പ്രയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരു യുക്തി പറയണം, പുകയുള്ളിടത്തല്ല തീയുണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് അനുഭവം വേണം. ഇവിടെ പുകയും തീയും അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം വേണം. നമുക്ക് ഈ അനുഭവം പറയുന്നത് നമ്മളെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു അനുഭവം അത് സുഖമായിട്ട് ഉറങ്ങുന്ന പോലെ അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ ഈ പറയുന്ന വിഷയം ആദ്യം മനസ്സിലാക്കും. എന്താണോ മാറാത്ത ഒന്നിനെ ആശ്രയിച്ച് മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു ഉദാഹരണം. മാറാത്ത ഒന്നിനെ ആശ്രയിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം അതൊരു യുക്തിയാണെങ്കിൽ അതിനൊരു ഉദാഹരണം വേണം. ഒരു ഉദാഹരണം പറയാമോ? കൊല്ലന്മാരെ അടിക്കുന്ന ഒരു സാധനം, അത് അത് എന്താണ് ഉരുക്കിയെടുത്ത് അങ്ങനെ വെച്ചാണ്, മാറുന്ന സാധനമാണ്. ആ ഉദാഹരണം തന്നെ അത് മാറുന്നതാണ്. മാറും, അത് അടിച്ചടിച്ചടിച്ച് അത് ചതയും. അതങ്ങനെ സ്ഥിരമിരിക്കുന്ന സാധനമല്ല. കൂടെ അടിച്ചടിച്ച് കുറെ കാലം കഴിയുമ്പോ അതിന്റെ രണ്ടറ്റം ചതഞ്ഞിരിക്കും. അത് തന്നെ അതിനൊരു ഉദാഹരണം പറയാൻ. മാറാത്ത ഒന്നിനെ ആശ്രയിച്ചാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറയുക. കൂടെ എന്ന് പറയുന്നു അങ്ങനെ അടിച്ചുരുട്ടിയെടുത്താണ്, മാറുന്ന ഒരു സാധനമാണ്, കുറച്ച് ഉറപ്പുണ്ടെന്നേ ഉള്ളൂ. മറ്റ് ആണിയെ അപേക്ഷിച്ച് അതി വെച്ചടിക്കുന്ന ആണിയെ അപേക്ഷിച്ച് അതിന് ഉറപ്പ് കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. അത് മാറാത്ത സാധനമുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ശരി, ഈ പറയുന്ന വ്യക്തി ശരിയാണ്. നമ്മളെ എനിക്ക് ജാഗ്രാവസ്ഥയും സ്വപ്നാവസ്ഥയും ശുദ്ധി അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇത് മൂന്നും പിന്നെ മാറിക്കൊണ്ടിരിക്കുക. ഇതില് ഞാൻ എന്ന് പറയുന്നത് മാറാത്ത ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവം അനുഭവമല്ല, ഞാൻ അതെന്താണെന്നോ അതിന് ഒരു ഉദാഹരണം പറയുക. അവിടെയൊക്കെ എന്താണ്, നമ്മള് ഭാവനയെ ആശ്രയിക്കുന്നു. അവിടെ അപ്പോ അങ്ങനെ ഒന്ന് മാറാത്ത ഒന്ന്, കാരണം മാറാത്ത ഒന്നിനെ ആശ്രയിച്ച് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതിന് ഇവിടെ ഉദാഹരണമില്ലേ ഈ പ്രപഞ്ചത്തിൽ? ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർവവസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറാത്ത ഒന്നിനെ ആശ്രയിച്ച് മാറ്റം നടക്കുന്നു. അത് ഈ എന്താണ്, ഈ പൊട്ട സ്വാമിമാര് പൊട്ട ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ്. അല്ല, അതിനൊരു ഉദാഹരണമില്ല. ആ ഒരു യുക്തിയെ നമുക്ക് ഒരിടത്തും തെളിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സർവവും മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കത് യുക്തി കൊണ്ട് തെളിയിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഭാവന ചെയ്യണത് മാറാത്ത ഒന്നുണ്ട്. അതാണ് ഭാവന എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി? അതാണ് ഭാവന എന്ന് വെച്ചാൽ ഒരു ഇമാജിനേഷൻ, ഒരു കൽപ്പന. അതിനപ്പുറം അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നോൺ വേരിയബിൾ, നോൺ വേരിയബിൾ. അതെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാ മതി, വാക്കുകൊണ്ട് പറഞ്ഞാ പറഞ്ഞു. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണം ഇല്ലെങ്കിൽ അത് യുക്തിയല്ല. ഉദാഹരണമില്ലാത്ത ഒന്നിനെ യുക്തി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിനെന്ത് പറയാം? ഒരു ഭാവന മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ഭാവനാ സിദ്ധാന്തങ്ങളെന്ന് പറയുന്നത്. ഭാവനാ സിദ്ധാന്തങ്ങളാണ്, അല്ലെങ്കിൽ പറയണം നമ്മൾ ഇതാ മാറാത്ത ഇതാണ് എനിക്കറിയാം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞോണ്ട് മനസ്സിലാക്കില്ല, ചിന്തിച്ചു മനസ്സിലാക്കണം. അനുഭവം രണ്ടല്ലേ? ഭാവന എന്ന് പറയുന്നത് പൊട്ടിച്ചാത്തൽ. എനിക്ക് ഭാവന ചെയ്യാം, ഒരിക്കലും അത് അനുഭവത്തിൽ വരത്തില്ല. മനസ്സിലായോ? നമുക്ക് അനുഭവത്തിലില്ലാത്തതും നമ്മൾ കൽപ്പിക്കുന്നതുമാണ് ഭാവന. നമ്മുടെ അനുഭവത്തിൽ ഇല്ല അത്, പക്ഷെ നമ്മൾ കൽപ്പിക്കുന്നു, അത് ഭാവന. അപ്പൊ എന്തു പറഞ്ഞപ്പോഴാ ഭാവനയിലേക്ക് പോയത് ചർച്ച? എന്തു പറഞ്ഞു വന്നപ്പോഴാ? സത്യാനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. സത്യാനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആർക്ക്? അദ്ദേഹത്തിന്. സ്ഥിരമായി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന്. അതല്ല, അതിന് മുമ്പ് എന്ത് പറഞ്ഞപ്പോഴാ അങ്ങോട്ട് പോയത്? എന്ത് കാര്യം പറഞ്ഞു? അതെന്തിനാണ് പറഞ്ഞത്? അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ഇമോഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറാത്ത ഒരു വസ്തു ഉണ്ടെന്ന് അതൊരു ഭാവനയാണ്. അതെ, അങ്ങോട്ട് പോയത് അത് തന്നെ. അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ എന്തിനു പറഞ്ഞു? അതിന് മുമ്പ് എന്താ പറഞ്ഞെന്നുള്ളതാണ്. ആ, അതായത് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? നമ്മള് എല്ലാവരും, എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു? ഒരു മതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും ശ്രമിക്കുന്നു. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു മതിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു, ഞാൻ പറഞ്ഞു അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് എല്ലാ മനുഷ്യരുടെ. ഇപ്പോഴാണ് സ്വാമി ഇടയ്ക്ക് ചാടിക്കേറി വീഴും ആത്മാവിലേക്ക് പോയത്, ഓർമ്മയുണ്ട? ആത്മാവെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ എന്ന് പോയി നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇതിങ്ങനെ തലയിൽകയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആവശ്യമില്ലാത്ത വഴിക്ക് സഞ്ചരിക്കും. അങ്ങനെയാണ് ഭാവനയിലേക്ക് പോയത്. ഇത് ഈ പറയുന്നതിനും ആത്മാവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പോ ഈ ആത്മാവാണെന്ന് അറിയുന്നവർക്ക് അങ്ങനെ ഒരു എന്താണ് മതിപ്പുണ്ടാകാനുള്ള ശ്രമം ഉണ്ടാക്കില്ലെന്നാണ് സ്വാമി പറഞ്ഞത്. ഇപ്പൊ ഓർമ്മയുണ്ടോ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മള് ജീവിതത്തിൽ കൂടുതലും പരിചയപ്പെട്ടിട്ടുള്ളത് ഈ സ്വാമിമാരുമായിട്ടും ഈ അദ്വൈതം പറയുന്നവരുമായിട്ടും എല്ലാവരുമായിട്ടാണ്. അപ്പോ എല്ലായിടത്തും കാണുന്നത് സ്വാഭാവികമായിട്ടും നമ്മളിലും വരുന്ന ഒരു കാര്യമാണ് എന്താണ് ഒരു മതിപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നു. അപ്പോ അത് പറഞ്ഞത് അത് ബ്രഹ്മത്തെ അറിഞ്ഞവർക്ക് കാണില്ലെന്നാണ് സ്വാമി പറഞ്ഞത്. ഇപ്പൊ ഓർമ്മയുണ്ട? ആ, അങ്ങനെ അല്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ബ്രഹ്മത്തെ ആരും അറിയുന്നില്ല, ബ്രഹ്മത്തെ കുറിച്ചുള്ള ഭാവനയേ ഉള്ളൂ, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ഒരു ഇങ്ങനെ ഒരു മതിപ്പുണ്ടാക്കുക എന്ന് പറയുമ്പോ അതിന് ഒന്ന് വേണ്ടത്, അങ്ങനെ ഒരു മതിപ്പുണ്ടാകുമ്പോ ഒരാൾക്ക് വേണ്ടത് ഈ മതിപ്പെന്ന് പറയുന്ന ഒരു ഇമോഷനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഇമോഷൻ, ഒരു വികാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പറഞ്ഞു വരുന്ന എന്താണ്? അവിടെ നമ്മുടെ ഇന്റലിജൻസ് പ്രയോഗിക്കണം. ഇന്റലിജൻസ് എന്ന് പറയുമ്പോ അത് ജെനുവിൻ ആയിരിക്കണം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു മതിപ്പ് ഉണ്ടാകണമെങ്കിൽ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് വേണം, മനസ്സിലായോ? ഇപ്പൊ ഒരാളൊരു സർക്കസ് കളിക്കുന്നു, ഒരു ഉദാഹരണം പറഞ്ഞു. അയാൾ ഈ കാണുന്ന മുഴുവൻ ആൾക്കാരുടെയും കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ട്രപ്പീസ് കയറി വലിയ അഭ്യാസം കാണിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ട്രപ്പീസിലൊരു അഭ്യാസം കാണിക്കുമ്പോ അയാൾ ശരിക്കും കോൺഫിഡന്റ് ആയിരിക്കും ഈ അഭ്യാസം കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് അതിൽ കോൺഫിഡന്റ് ആയ ഒരാള് ഈ ആകാശത്ത് നിന്ന് ഈ അഭ്യാസം കാണിച്ച് ജനങ്ങളിൽ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തുകൊണ്ട്? അതാണ് അയാളുടെ പ്രൊഫഷൻ. അയാള് എത്രയോ കാലം അയാൾ അഭ്യസിച്ച മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആകാശത്ത് തൂങ്ങി ആടാനാണ്. അപ്പൊ ഈ അഭ്യാസം ഉണ്ടായക്കെന്തുണ്ടാവുന്നു? കോൺഫിഡൻസ് ഉണ്ടാവുന്നു. ആ കോൺഫിഡൻസ് അവിടെയാണ് അയാളുടെ ഇന്റലിജന്റ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഈ അഭ്യാസം കാണിക്കുന്നു. കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കൈയടിക്കുന്നു, അയാള് സ്വയം ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുകയാണ്. എല്ലാരും പറഞ്ഞു എന്തോ അത്ഭുതം അയാൾ കാണിച്ചു, അയാൾക്ക് എന്തോ ഒരു കഴിവാണ്. ഇതൊരു മതിപ്പല്ലേ? ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇതാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ എത്രയോ കാലത്തെ പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് അയാൾക്കത് ചെയ്യാൻ കാണിക്കുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ. അപ്പൊ ഇങ്ങനെ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുന്നിടത്ത് ഒരാൾക്ക് എന്ത് വേണം? അയാളുടെ ഇന്റലിജൻസ് ശരിക്കും പ്രവർത്തിക്കണമെന്നുള്ളതാണ് കാരണം. ആ പ്രാക്ടീസ് കറക്റ്റ് ആയിരിക്കണം, അയാൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ മേളിൽ കാണിക്കുന്ന മുഴുവൻ അഭ്യാസങ്ങളും കൃത്രിമമായിരിക്കരുത്. ഇപ്പോഴത്തെ ഏറ്റവും മോഡേണായിട്ടുള്ള വെർച്വൽ അഭ്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നുവെച്ചാൽ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നതൊക്കെ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാണിക്കുന്ന വെർച്വൽ ഡിസ്പ്ലേ ഒന്നും ആയിരിക്കും. ശരിക്കും ആ വ്യക്തി തന്നെ അവിടെ കിടന്ന് കറങ്ങുന്നതായിരിക്കും. എന്നാലേ അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റും. മനസ്സിലായോ? അതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മറ്റൊരു മോഹൻലാൽ ഒരു സംഗീത അല്ല ഒരു പാട്ട് കച്ചേരി അവതരിപ്പിച്ച് സംഗീത നിശ. എന്നിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് മോഹൻലാൽ മയക്ക് വെച്ച് ചുണ്ടനക്കി വേറെ ആൾക്കാർ പാടി, ഭയങ്കര കോലാഹലമായി. അപ്പോ താനൊരു പാട്ടുകാരനാണെന്നുള്ള ആ മതിപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇയാള് കള്ളത്തരം കാണിച്ചു. കാരണം ഇയാൾക്ക് പാടാൻ പറ്റില്ല, ഇയാൾ പാടിയാ ശരിയാവില്ല. അതുകൊണ്ട് ചുണ്ട് അനക്കിയിട്ട് മൈക്കിന്റെ മുമ്പ് ചുണ്ട് അനക്കിയിട്ട് വേറെ റെക്കോർഡിട്ടോ വേറെ ആരെയോ ഉണ്ടോ പാടിപ്പിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? ഇയാൾക്ക് കോൺഫിഡൻസ് ഇല്ല. ഇയാൾ എന്ത് ചെയ്യുന്നു? ചീറ്റ് ചെയ്യുന്നു, ആൾക്കാരെ പറ്റിക്കുകയാണ്. മനസ്സിലായോ? അപ്പോ ഇനിയിപ്പോ സന്യാസിമാരുടെ ഇടയിലേക്ക് വരിക. സന്യാസിമാര് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു മതിപ്പ് ക്രിയേറ്റ് ചെയ്യും, അതിൽ ദോഷമൊന്നുമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിൽ യാതൊരു ദോഷമില്ല. പക്ഷെ എന്തായിരിക്കണം? അത് ജെനുവിൻ ആയിരിക്കുന്നു. ആ സംഗതി ജനുവിനായിരിക്കും, കൃത്രിമമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സന്യാസി ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഏതെങ്കിലും തരത്തിൽ ആൾക്കാരെ കബളിപ്പിക്കണമെന്ന് അയാൾക്കൊരു ഉദ്ദേശം പാടില്ല. മനസ്സിലായോ? തനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ തെറ്റായി ബോധിപ്പിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അയാൾ പറയുമ്പോൾ തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും അയാളെ കുറിച്ചാണ് ഈ സ്വാമിക്ക് ഈ കാര്യത്തെ കുറിച്ച് നല്ല അറിവുണ്ട്. അത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും, പറയുമ്പോ ആ പറയുന്നവനുണ്ടാവും. എന്നാൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു വലിയ അറിവ് ആത്മീയമായോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ ഒരു അറിവ് ഉണ്ടാക്കുകയും ബാഹ്യമായി അയാളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുകയും ആ ഇംപ്രഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അയാള് ക്രൂക്കടും കണ്ണിങ്ങും തരികടയും ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ, മനസ്സിലായോ, അതൊക്കെയാണ് ഈ വ്യക്തി കാണിക്കുന്നതെങ്കിൽ അത് ജെനുവിൻ അല്ല എന്നാണ്. അപ്പൊ പറയുന്നത് എന്താണ്? അയാള് ശരിയായ രീതിയിൽ അയാളെ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും അയാൾ ബുദ്ധിമാനാണ്, അയാൾ ബുദ്ധിമാനല്ല. എന്തുകൊണ്ട്? ഏതൊരു ഇംപ്രഷനാണോ അയാളെ കുറിച്ച് സമൂഹത്തിന് ഉണ്ടാകുന്നത് ആ ഇംപ്രഷനുസരിച്ചുള്ള ഇന്റലിജൻസ് ആണ് അയാൾ പ്രയോഗിക്കേണ്ടത്. അപ്പോ ഇത് മറിച്ച് എന്താ ചെയ്യുന്നത്? അയാളുടെ ഇംപ്രഷൻ ഒന്നും നല്ലത് തന്നെയാണ്, ജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ട്. പക്ഷെ അയാളുടെ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് ഇതിന് യോജിക്കുന്ന രീതിയിലല്ല. അയാള് ക്രിയേറ്റ് ചെയ്യുന്ന മതിപ്പിന് യോജിച്ച ഇന്റലിജൻസ് അല്ല അയാൾ പ്രയോഗിക്കുന്നത്. അയാൾ വളഞ്ഞ വഴിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു എന്നുള്ളത് കേട്ടു. സ്വാമിമാരാകുമ്പോൾ നോക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായോ? അപ്പൊ നമ്മളെ ആൾക്കാരുടെ മുമ്പിൽ അനുസരിച്ച് ആൾക്കാരുടെ മുമ്പിൽ മതിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി അതിനനുസരിച്ചുള്ള അതിനാണ് ഇന്റലിജൻസ്. ജെനുവിനായാലേ അവിടെ, കാരണം മതിപ്പ് നല്ലതാണ്, അതിന് സമൂഹത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന മതിപ്പ് നല്ലതാണ്. അപ്പോ അതിന് ചേരുന്ന ഇന്റലിജൻസ് ആയിരിക്കണം, ബുദ്ധിയായിരിക്കണം. പക്ഷെ ബുദ്ധി വിശകാണെങ്കിൽ അതവിടെ ഇമോഷനും ഇന്റലിജൻസും കൂടി ചേരുന്നില്ല. മറ്റുള്ളവരെ കൺഫ്യൂസ് ആ അയാൾ തന്നെ കോൺഫ്ലിക്ട് ഉണ്ടാക്കും. ഇവനിൽ സ്വയം കോൺഫ്ലിക്ട് ഉണ്ടാക്കും. അപ്പൊ ഇതിനെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റും. നമ്മൾ വിചാരിക്കും അയാൾ വലിയ ബുദ്ധിമാനാണ്. പക്ഷെ ചുരുക്കം പറഞ്ഞ എന്താണ്, മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ഇന്റലിജൻസ് അല്ല എന്ത് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ മറ്റുള്ളവരിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുക, നല്ല പ്രതിച്ഛായ, അത് വേണ്ടതെന്നാണ് പറയുന്നത്. നല്ലൊരു പ്രതിച്ഛായ ഉണ്ടാക്കണം സമൂഹത്തിൽ ഒരു വ്യക്തി സന്യാസി എന്നുള്ള ആരായാലും. അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, അതിന് വിപരീതമായ ഇന്റലിജൻസ് പിന്നെയല്ലേ പ്രവൃത്തി വരുന്നു. അവിടെ ബുദ്ധി ആദ്യം എന്ത് ചെയ്യുന്നു, ആ പ്രതിച്ഛായക്ക് അനുഗുണമായിരിക്കുന്നില്ല, പിന്നെ പ്രവൃത്തിയിലും അത് വരും. ഇമോഷൻ ഇന്റലിജൻസ് പിന്നെ അല്ലേ പ്രവൃത്തി വരുന്നു. അപ്പൊ നമ്മൾ സാധാരണ കാണുന്ന അത് പൊതുവെ എങ്ങനെയാണ്, പൊതുവെ സ്വാമിമാരെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മതിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാവരും എല്ലാ മനുഷ്യരും ചെയ്യും സ്വാമിമാരും. ആ അത് തന്നെ, അല്ല അത് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല. കാരണം ഈ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവർക്ക് സ്വാമി എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് ശരിയായിരിക്കണമെന്നില്ല, അവരുടെ കാഴ്ചപ്പാടല്ല പ്രശ്നം. അവരുടെ കാഴ്ചപ്പാട് നമുക്ക് ഒരു സ്വാധീനിക്കാൻ പറ്റില്ല. യവന്റെ സ്വന്തം, യവൻ സ്വയം തന്നെ കുറിച്ചുണ്ടാക്കുന്ന സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ, അങ്ങനെ ഒരു പ്രതിച്ഛായ ഒരു സ്വാമിക്ക് വേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഒരു സ്വാമിക്കല്ല, ഒരു വ്യക്തിക്ക് വേണ്ടതാണ്. കാരണം അയാളെ സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചൊരു നല്ല പ്രതിച്ഛായ വേണ്ടതാണ്. അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരിക്കുമ്പോ അയാളുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളഞ്ഞ വഴിയെ പോകാൻ പാടില്ല. അയാളുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇതിനനുസരിച്ചായിരിക്കും. കാരണം ഇപ്പൊ എന്താണ്, ഒരാള് അയാളൊരു വിശുദ്ധനാണ് എന്നൊരു പ്രതിച്ഛായാണ്. ഇയാൾ വളരെ വിശുദ്ധനാണ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ ഇയാള് ചിന്തിക്കുന്നത് കുറച്ച് വളഞ്ഞു വഴിക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് എന്താണ് പ്രവൃത്തിയിലും വരുമ്പോൾ അയാളുടെ അശുദ്ധിയുണ്ട്. അപ്പൊ ഈ വിശുദ്ധിയും അശുദ്ധിയും കൂടെ യോജിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ അയാളുടെ ഇമോഷൻസും ഇന്റലിജൻസും ചേർന്നുള്ള പ്രവർത്തിക്കുന്നു, അയാൾ ജനുവിനല്ല. അപ്പൊ ഈ പോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുമല്ലോ, ഇതെല്ലാവരും വിശുദ്ധന്മാരൊന്നും അല്ല. അവരുടെ ജീവിതത്തിൽ അവര് അശുദ്ധന്മാരായിരിക്കും, പക്ഷെ അവര് സമൂഹത്തിൽ പ്രതിച്ഛായ ഉണ്ടാക്കും വിശുദ്ധനാണ്. അപ്പോ അത് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് അല്ല. കാരണം ഇപ്പോ സമൂഹം ചിലപ്പോ ഇയാളെ മനസ്സിലാക്കിയില്ല എന്ന് വരും, പക്ഷെ ഇയാൾ സ്വയം ഇയാളെ തിരിച്ചറിയും. അത് എത്രയോ വർഷം കഴിഞ്ഞിട്ടായി വിശുദ്ധനാക്കുന്നു, ആരും കാണത്തില്ല. അതുകൊണ്ട് അപ്പോഴയാൾ സ്വയം അറിയുന്നുണ്ടല്ലോ. ഇപ്പൊ ആധ്യാത്മിക വ്യക്തിത്വങ്ങളെന്ന് പറയുന്നു, ആത്മീയ പുരുഷന്മാർ, ആത്മീയ നേതാക്കന്മാർ സമൂഹത്തിൽ നിൽക്കുന്നവര്. അപ്പോ അങ്ങനെ ആത്മീയ നിൽക്കുന്നവർ അല്ലെങ്കിൽ സാധാരണ ആത്മീയ ജീവിതം നയിക്കുന്നവർ, ആരായാലും മതി, നേതൃത്വം വേണമെന്നില്ല. ആത്മീയ ജീവിതം നയിക്കുന്നവര് അവര് പാലിക്കേണ്ട ചില ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഒരാത്മീയ ജീവിതം പാലിക്കേണ്ടതാണ്. പ്രധാനമായി അവരുടേതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട്, അവർക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്, അവരുടെ സ്വഭാവത്തിൽ അവർ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതൊക്കെ ഉള്ള ഒരാളാണെന്ന പ്രതിച്ഛായ മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കുക. അതെങ്ങനെയാണ് ഈ പ്രതിച്ഛായ ഉണ്ടാക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പില് അല്ല, ഒരിക്കലും അല്ല. നമ്മളറിയാതെ നമ്മളൊരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. എന്താണ് അത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ വേഷങ്ങൾ തന്നെ. മനസ്സിലായ? തലമുണ്ടനം ചെയ്തിരിക്കുന്നു, കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇത് ആൾക്കാർ കാണുമ്പോഴാണ് ആദ്യം ആൾക്കാരുടെ മനസ്സ് തോന്നുന്നു, ഇയാളൊരു പ്രത്യേക ജീവിതം നയിക്കുന്ന ഇയാളൊരു സ്വാമിയാണ് അല്ലേ? ആദ്യം അവരിലുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ, ആധ്യാത്മികമായ പ്രതിച്ഛായ ആദ്യം ഉണ്ടാകും. അപ്പോ അത് പലതരത്തിലും കാണും. ചിലപ്പോ സംശയിക്കുന്നവരൊരു കള്ളനാണോ നല്ലവനാണോ? പക്ഷെ ഈ അടയാളങ്ങൾ എന്നൊക്കെ പറയുന്ന എന്താണ്? ഒരു ആത്മീയ അപ്പൊ ഇതൊരു ഒരു പ്രതീതി, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണ്. പക്ഷെ ഇയാളുടെ പെരുമാറ്റം, ഇയാളുടെ സ്വഭാവവിശേഷതകൾ, ഇതെല്ലാം എന്താണ്? മറ്റുള്ളവർക്ക് അസഹനീയമാണെങ്കിൽ അവിടെ ഇന്റലിജൻസ് ഇല്ല, അവിടെ ഇന്റലിജൻസ് ഇല്ല. അതാണ് ഈ പറയുന്നത്. ഞാൻ ഈ സന്യാസത്തിന് ഉദാഹരണം ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ അത് തന്നെ. അവയർനെസ്സിന് വേണ്ടിട്ടാണ് ഇത്. ഈ പറയുന്നത് ഈ ഇവരുടെ ഈ മോഡേൺ സൈക്കോളജി പറയുന്ന സന്യാസിമാരവർ കണ്ടിട്ടേ ഇല്ല. അതിനെ കുറിച്ചല്ല പറയുന്നു, അവര് പറയുന്നത് സാധാരണ മനുഷ്യരെ കുറിച്ചാണ്. നമ്മൾക്ക് സന്യാസിമാരിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിൽ അപ്ലൈ ചെയ്യും. നമ്മളെ നമ്മളെ ഒരു സ്വാമി പോയി പെട്ടതേ അവിടെ ഒരാളുടെ കൂടെ രണ്ടുമൂന്ന് താമസിച്ചു, അവിടെ നിന്ന് മുട്ടയിറച്ചി കഴിച്ചു, അവരെല്ലാം റെക്കോർഡ് ചെയ്ത് എല്ലാം വിളിച്ചു വെച്ച് ദേ കടക്കും ദൈവം പരിപാടി. എന്തൊരു അൺഇന്റലിജൻസ് അല്ലേ? ഇന്റലിജൻസ് അവര് തുടക്കം മുതൽ അവസാനം വരുന്നത് മുഴുവൻ അവർ റെക്കോർഡ് ചെയ്ത്. എന്നാ ഇന്റലിജൻസ് ഇപ്പൊ നമ്മളൊരാളുമായിട്ട് ഇടപെടുമ്പോ ഇവരെ ടെസ്റ്റ് ചെയ്തിട്ട് വേണ്ടി നമ്മളുമായിട്ട് അടിക്കാനായിട്ട് അതും കൂടി ചെയ്തില്ല. അവരെ അവർ പൂർണ്ണമായിട്ട് ഇതിക്കൊണ്ടിരുന്ന മണ്ടത്തരം വരെ എന്നുവെച്ചാൽ അതിന് സംഭവിക്കുന്ന എന്താണ്? ഇപ്പൊ നമ്മള് മറ്റുള്ളവരുടെ കൂടെ ചെല്ലുന്നു. അപ്പൊ നമ്മുടെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെയും അവരുടെ സങ്കല്പത്തിലുള്ള നമ്മൾ വേറൊരാളാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഒരു കെണിയിൽ നമ്മളെ വീഴ്ത്തുന്നു, നമ്മള് അതിൽ കയറാൻ തയ്യാറാവുന്നു. ഇത് കെണിയിൽ വീഴ്ത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇതെന്താണ്? ഇത് നമ്മള് കണിക്കാത്ത കയറുകയാണ്. ഇല്ല, ഇന്റലിജൻസ് ഇല്ല അവിടെ. ഇന്റലിജൻസ് ഇല്ലാത്തോണ്ട് അവര് വീഴ്ത്തിയെന്ന് പറയുന്നത് പോലെ തുല്യമാണ് നമ്മൾ ചെന്ന് കെണിയിൽ കയറിയെന്ന് പറയുന്നത്. രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നു. കാരണം അവര് വീഴ്ത്തിയെന്ന് പറയുന്നത് അവരുടെ എന്തെങ്കിലും ദുഷ്ടവിചാരമായിരിക്കും. നമ്മൾ ചെന്ന് കയറിയെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇന്റലിജൻസ് ഇല്ലാത്തോണ്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്നേഹം എന്ന് പറയാൻ ശരിയായിട്ടുള്ള ഒരു സ്നേഹമല്ല. അത് നമുക്ക് ഫീൽ ചെയ്തില്ലേ? ഫീൽ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അത് അവരെ ഉദ്ദേശം എന്ന് വെച്ചാല് ഇപ്പോ നമ്മള് അവരുമായിട്ട് അടുക്കുന്നു. അപ്പൊ അവര് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ, നമ്മളെ കുറിച്ച് വയ്ക്കുന്ന ഒരു പ്രതീക്ഷ, ഈ പറയുന്ന പോലെ നമ്മുടെ ഇംപ്രഷൻ സ്വാമിയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇംപ്രഷനായിരിക്കും. പക്ഷേ നമ്മളുടെ ചെറിയ വ്യതിയാനങ്ങൾ അവർ കാണുമ്പോ അവർ നോട്ട് ചെയ്യും. മനസ്സിലായോ? വ്യതിയാനത്തിൽ വരുന്ന ചെറിയ എന്തെങ്കിലും വ്യത്യാസം കാണുമ്പോ യവൻ ആള് ശരിയല്ല, അപ്പൊ യവനെ നമ്മൾ പിടിക്കണം. അപ്പോഴാണ് അവര് മാറുന്നത്. കാരണം അവര് നമ്മളെ സ്വീകരിക്കുമ്പോ നമ്മുടെ ഇംപ്രഷൻ വെച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ആ സ്വീകരിക്കുമ്പം തന്നെ നമ്മളുടെ കണ്ണും കാലും ചലനങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോ അവർക്ക് നമ്മളെക്കാളും എളുപ്പം മനസ്സിലാവും. ഇവന്റെ ആഗ്രഹങ്ങൾ വേറെയാണ്, എന്നാ യവനൊന്ന് റെക്കോർഡ് ചെയ്തേക്കാം എന്ന് വിചാരിക്കും. അപ്പൊ അവിടെയാണ് നമ്മള് വിചാരിക്കുന്ന എന്താണ്, അവര് ക്കാളും നമുക്ക് ഇന്റലിജൻസ് ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അവർക്ക് അതാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇന്റലിജൻസ് ഉണ്ട്. ഇവത്തെ ഇന്റലിജൻസ് ആണ് അവൻ എടുക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, അവനും ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ ഒരു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് അവർക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് അവർ ആദ്യം കാണുന്നത്. അതിലാണ് അവര് നമ്മളോട് അടുക്കുന്നത്. പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നു കുഴപ്പമാണെന്ന്. അപ്പൊ പക്ഷെ അവർ പിന്നെ എന്ത് ചെയ്യുന്നു, രഹസ്യമായി നീങ്ങുന്നു, ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. യവന് എന്താണ് ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ള ഒരു പ്ലാൻ അവരുടെ വരുന്നു, എന്നിട്ട് അവര് ചെയ്യുന്നു. അപ്പൊ ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും യവനിങ്ങനെ ഒരു പ്രതിച്ഛായുണ്ട്. പക്ഷെ യവനിൽ പോയില്ലേ, യവന്റെ ഇന്റലിജൻസ് പോയില്ലേ, യവന് തന്നെ ആന്തരികമായ കോൺഫ്ലിക്റ്റുകൾ വരത്തില്ലേ, തന്റെ ഇതാണ് തന്റെ പ്രതിച്ഛായ, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അത് കേവലം അത്തരം വിഷയങ്ങളിൽ മാത്രമല്ല, ഇവിടെ ഇത് സാറിന് ചർച്ച ചെയ്ത് നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ, നമ്മൾ മറ്റൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, ആ പെരുമാറ്റത്തിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇമോഷൻസ് മനസ്സിലായോ. നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്ന നമ്മുടെ സ്നേഹം, നമ്മുടെ കാമം, നമ്മുടെ ക്രോധം, നമ്മുടെ അസൂയ, ഇത്തരമുള്ള ഇമോഷൻസ് നമ്മൾ ഇന്റലിജൻസ് ഇല്ലാതെ പ്രയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ അവിടെ ഇന്റലിജൻസ് പ്രയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ, എനിക്കിപ്പോ സ്വാമിയോട് മനസ്സിൽ ദേഷ്യം വരുന്നു, എന്റെ മനസ്സിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ദേഷ്യം വരുന്നു, ആ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എന്റെ ആ ദേഷ്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അല്ലല്ല പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല, എന്റെ ഉള്ളിൽ വരുന്ന ദേഷ്യത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് എന്താ പറയുന്നത്, അതിനെന്താ പറയുന്നു, നമ്മളതിനെ മാനേജ് ചെയ്യുന്നില്ല ആ ദേഷ്യം, നമ്മളതിനെ ആ ദേഷ്യത്തെ നമ്മള് മാനേജ് ചെയ്യുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ അങ്ങോട്ട് കെട്ടഴിച്ച് വിട്ടുകൊടുക്കുകയാണ്. ആ ഇതിനെ കുറിച്ച് അവിടെ നമ്മുടെ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നില്ല. ഇത് ഈ മനുഷ്യരുടെ നേരെ അവയറായിരിക്കും, നമ്മൾ അവയറാകുകയും ഇത് കെട്ടഴിച്ച് മറ്റവന്റെ തലയിൽ വയ്ക്കുകയും, ഇത് എന്റെ ഉള്ളിലിരുന്ന് എന്താണ് എന്റെ സർവ്വ നിയന്ത്രണവുമായിട്ട് ഇത് മറ്റവന്റെ തലയിൽ കൊണ്ട് വയ്ക്കുന്നത് എന്റെ ഇന്റലിജൻസ് പ്രവർത്തിക്കാത്തതുകൊണ്ടാണെന്ന്, അതിനെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. ഏത് വികാരങ്ങളായാലും ശരി, മറ്റുള്ളവരോട് നമ്മൾ തുറന്നടിക്കുമ്പോൾ അത് വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഇന്റലിജൻസിന്റെ പരാജയമാണ്, അത് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിക്കുന്ന എന്താണ്, ആ ഞാനിപ്പോ കുറെ ചീത്ത വിളിക്കുന്നു ദേഷ്യം വന്നു, സ്വാമി പതുക്കെ മിണ്ടാതെ നമ്മളെ ഇയാളുടെ അടുത്ത് ഏറ്റുമുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ പോകുന്നു, അല്ലെങ്കിൽ മുറിയിപ്പോയിരിക്കുന്നു. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത്, ആ ഞാൻ അയാളെ പരാജയപ്പെട്ടു. അപ്പൊ ആരാണ് പരാജയപ്പെട്ടത്, എന്തുകൊണ്ട്, തന്റെ ഇന്റലിജൻസ് തനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ താൻ തനിക്കൊരു പ്രതിച്ഛായ ഉണ്ടെന്നാണ്, ഞാനൊരു ആത്മീയ വ്യക്തിയാണ്, അത് പോയി, അതും പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി, മനസ്സിലായോ. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ വേഷം കെട്ടി എന്തിനാ നടക്കുന്നത്, ബേസിക് ആയിട്ട് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്ന ഈ ഒരു പ്രതിച്ഛായക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് എന്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്രം. ഇനി ഞാൻ ത്യാഗിയാണ്, എനിക്കതില്ല, എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളിങ്ങനെ ഒരു വേഷം കെട്ടിയോ, ആ വേഷം കെട്ടലിന്റെ അടിസ്ഥാനപരമായ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ വേറെയാണ്, ഈ സമൂഹത്തിൽ നിന്നല്ല ഞാൻ വേറെയാണ്, ഞാൻ വേറെ ഒരാളാണ്. അപ്പോ അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ നിലനിർത്താനാണ് ഈ വേഷം ഇതൊക്കെ. പക്ഷെ അത് നമ്മുടെ ഒരു ഇമോഷൻ മാത്രമാണ്, ഇന്റലിജൻസ് അവിടെ പ്രവർത്തിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രതിച്ഛായ നമ്മളിൽ തന്നെ തകർന്നു പോകുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്, ഒരാള് എന്താണോ തന്റെ പ്രതിച്ഛായ അവിടെ തന്റെ ഇന്റലിജൻസ് അതിനോട് യോജിപ്പിക്കാൻ അയാൾ ജെനുവിനായിരിക്കണം. അതിന് അയാള് ജെനുവിനായിരിക്കണം എന്ന് വെച്ചാൽ അവിടെ സ്വയം തന്നെ പറ്റിക്കാൻ നോക്കരുത്. മറ്റുള്ളവരെ പറ്റിക്കാൻ എന്നുള്ളതല്ല, സ്വയം തന്നെ പറ്റിക്കാൻ നോക്കരുത്. ഇത് ഈ ഇമോഷൻ ഇന്റലിജൻസിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് സൊസൈറ്റിയൽ അല്ലെങ്കിൽ സോഷ്യൽ ഇന്റലിജൻസ്, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ ഇന്റലിജൻസ് മറ്റുള്ളവരുടെ ഇമോഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മള് ഒരാളിനെ എന്താണ് നമ്മുടെ ഈ വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ ഒരുത്തന്റെ മേൽ അഴിച്ചു വിടുമ്പോ അവനത് എന്തുമാത്രം ഹർട്ട് ചെയ്യുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. അല്ല, നമ്മൾ വേറെ ഒരാളെ ഹർട്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് വീണ്ടും ഹർട്ട് ആവുന്നു. അതുകൊണ്ട് അതുണ്ടാവുന്നതുകൊണ്ടാണല്ലോ അവിടെ ഇന്റലിജൻസ് ഇല്ലെന്ന് പറയുന്നത്. സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടെന്ന് മാത്രമേ. ഇങ്ങനെയാണ് എല്ലാ റിലേഷൻഷിപ്പും ബ്രേക്ക് ആവുന്നത്. ഈ നമ്മുടെ ആധ്യാത്മികമായി പഠിപ്പിക്കുന്നതൊക്കെ ഒരുപാട് അടിസ്ഥാനപരമായി തെറ്റുണ്ട്. നമ്മുടെ ആധ്യാത്മികമായി പഠിപ്പിക്കുന്ന എന്താണ്, ആരോടും അറ്റാച്ച്മെന്റ് പാടില്ല, അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് വെച്ച് നമ്മൾ സ്വയം നമ്മളെ ഐസൊലേറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് സമൂഹത്തിൽ നിന്ന്. പക്ഷെ സമൂഹവുമായിട്ട് ദൃഢമായ ഒരു ബന്ധമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, മനസ്സിലായോ? ആ ഭാഗം നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ സ്വയം ഒരു ഐസൊലേഷൻ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് യാതൊരു ഗുണവും ചെയ്യുന്ന കാര്യമുണ്ട്. ഒരു തരം ദീർഘന്മാര സൃഷ്ടിക്കുകയായിരുന്നു. മറിച്ച് എന്താ വേണ്ടത്? വേണ്ടത് എന്താണ്? സമൂഹവുമായിട്ടല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾക്ക് ദൃഢമായ ബന്ധങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് അതിരുകടന്ന് ദോഷം ചെയ്യരുതെന്നുള്ളതേ ഉള്ളൂ. അത്തരം ബന്ധങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, അല്ല ബന്ധങ്ങൾ വേണ്ട എന്നുള്ളതാണ്. അത് ഇന്റലിജൻസ് ആണ്. അതിനാണ് ഈ പറയുന്നത് ഇമോഷനോടൊപ്പം ഇന്റലിജൻസ് വേണമെന്ന്. മനസ്സിലായോ? സ്വാമി പറഞ്ഞില്ലേ എനിക്ക് വേറൊരാളുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. മറ്റൊരു വ്യക്തിയായിട്ടുള്ള ബന്ധം ഒരു ദൃഢമായ ബന്ധമാണെങ്കിൽ അതിന് ഒരു ദോഷമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, മനസ്സിലായോ? നമ്മളിന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത് നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ അച്ഛനൊക്കെ നമ്മളോട് ദൃഢമായ ഒരു അറ്റാച്ച്മെന്റ് ബന്ധം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ജനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ട്? എവൻ പകലെല്ലാം രാത്രിയാക്കും, രാത്രിയെല്ലാം പകലാക്കും, രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോ നിരന്തരം എന്ത് വേണം? കെയർ, ശ്രദ്ധ, അറ്റാച്ച്മെന്റ്. ഇത് നിരന്തരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റാണ് നമ്മളെ അതിജീവിപ്പിച്ചത്. ശ്രദ്ധിക്കായിരുന്നെങ്കിലോ ചത്തുപോയത്. അപ്പോ ഒരു ബോണ്ടേജ് ആണ് നമ്മളെ ഇങ്ങനെ വളർത്തിയത്. അപ്പോ ഈ ബോണ്ടേജ് തെറ്റാണ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും വേണം, വേണമായിരിക്കുമെന്നുള്ളതല്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ, അപ്പോ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? നമ്മൾ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹവുമായിട്ടും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ആ ഹെൽത്തിയായ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നതാണ്. അത് വളരെ കോൺക്രീറ്റ് ആയിരിക്കും, ദൃഢമായിരിക്കുന്നു, മനസ്സിലായോ? പക്ഷെ അത് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ഇപ്പോ അതിന് വരുന്ന ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഒരാളൊരു ലീഡർഷിപ്പിൽ ഇരിക്കുന്നു. അപ്പോ അയാൾക്കൊരു അനുയായിയുണ്ട്. ഈ അനുയായിയും അയാളുമായിട്ട് നല്ല ദൃഢമായൊരു ബന്ധം തന്നെയുണ്ട്. ഇത് ദോഷമായിട്ട് വരുന്നു. അപ്പൊ ഈ ബന്ധം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ അനുയായി ഇയാളുടെ ഈ സ്ഥാനത്തെയൊക്കെ ചൂഷണം ചെയ്യുന്നു, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പൊ ഈ ദൃഢമായ ബന്ധത്തിന്റെ പേരിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ണടയ്ക്കാൻ പാടില്ല, അതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അയാളെ അപ്പൊ കറക്റ്റ് ചെയ്യണം. ബന്ധം വേറെയാണ്, പക്ഷെ നീ പോകുന്നത് ശരിയല്ല, എന്റെ സ്ഥാനത്ത് നീ ദുരുപയോഗം ചെയ്യരുത്. അവിടെ അത്തരം സ്ഥലങ്ങളിലാണ് ഇത് അറ്റാച്ച്മെന്റ് ആണോ അല്ലയോ നോക്കേണ്ടത്. പക്ഷെ ബന്ധം എന്ന് പറയുന്നതും മനുഷ്യന് സമൂഹമായിട്ട് വേണ്ടത് തന്നെയാണ്. എത്രമാത്രം നല്ല ബന്ധങ്ങളുണ്ടോ അത്രയും അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് സെക്യൂർ ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. മനസ്സിലായോ? അപ്പോ ഗുരുവിനെ പോലുള്ളവർക്ക് അങ്ങനെയാണ്, ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് മനുഷ്യനുമായിട്ട്. അത് വേറെ, അത് ഏതിലും വരുവല്ലോ, എതിർക്കുന്ന അത് വേറെ ഭാഗത്ത് അങ്ങനെ കിടക്കുമല്ലോ. പക്ഷെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോ ഗുരുവിന്റെ കാര്യങ്ങളിൽ എന്താണ് ഒരുപാട് പേർക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. എന്തുകൊണ്ട്? എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അടുത്തവരെല്ലാം വിചാരിച്ചു ഗുരു എന്റെ ആളാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന അറ്റാച്ച്മെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. അതിനെ അറ്റാച്ച്മെന്റും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ആധ്യാത്മിക പാഠങ്ങളിൽ പറയുന്ന അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിഷേധാത്മകമാണ്, പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇവിടെ ഇമോഷൻ ഇന്റലിജൻസ് പറയുന്നത് എന്താണ്? നമ്മുടെ അത്തരം ഇമോഷൻസ് ഇന്റലിജൻസിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോൾ മറ്റു വ്യക്തികളുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മറ്റു രണ്ടു കാര്യമുണ്ട്: ഒന്ന്, മറ്റു വ്യക്തികളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക; മറ്റൊന്ന്, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതെ ജീവിക്കുക. നമ്മൾ വെറുതെ ആൾക്കാരെ ഹർട്ട് ചെയ്യുന്നു, വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, അങ്ങനെയില്ലാതെ ജീവിക്കാൻ കഴിയുക. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഇന്റലിജൻസ് വളരെ അത് കൂടുതലുണ്ടെന്നാണ് സ്വയം വിചാരിച്ചിരിക്കുന്നത്. അവിടെയാ പ്രശ്നം, അതാണ് വേറൊരു പ്രശ്നം. ഇന്റലിജൻസ് സ്വയം ഉണ്ടെന്ന് വരെയിരുന്ന അതിനെ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയാം. അത് ഇതിൽ തന്നെ ചർച്ച ചെയ്യുന്നു. ഇന്റലിജൻസ് അത് നമ്മള് പ്രോബ്ലം വരുമ്പോ അത് ഉപയോഗിച്ച്, അത് തന്നെ അതിനെ കുറിച്ച് പറയുന്നതാണ് ഗ്രാൻഡിയോസിറ്റി. ഇതേ പ്രശ്നം ഇപ്പൊ പറഞ്ഞില്ലേ, ഇന്റലിജൻസ് ഇല്ല ഒരാൾക്ക്, ഇമോഷൻസ് ഉണ്ട്, ഇന്റലിജൻസ് ഇല്ല. അയാൾ സ്വയം വിചാരിക്കുകയാണ് ഞാൻ ഇന്റലിജന്റ് ആണെന്ന്. ഇതിനാണ് ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നത് സൈക്കോളജി. ഗ്രാൻഡിയോസിറ്റി അപ്പോ എന്താണ്? ഇപ്പൊ ഞാൻ ഒരു 10 പേരുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നു, എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ടൊന്നും ബന്ധമില്ല. മനസ്സിലായോ? 10 പേരുമായിട്ട് എനിക്ക് ഇടപെടേണ്ട ആവശ്യമുള്ളൂ, അങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്ന് വയ്ക്കുക. ഈ 10 പേരില് എനിക്കൊരു 3 പേരുമായിട്ട് വളരെ തിരക്കേടില്ലാത്ത ബന്ധമുണ്ട്. മനസ്സിലായോ? ബാക്കി 7 പേരുമായിട്ടും എന്താണ് സംഘർഷം, സംഘർഷാത്മകമായ ബന്ധമുണ്ട്, പക്ഷെ സംഘർഷാത്മകമായ ബന്ധമാണ്. പക്ഷെ ഞാൻ സ്വയം വിചാരിക്കുകയാണ് ഈ 10 പേരുമായിട്ട് എനിക്ക് 10 പേരുടെയും ആരാധ്യനാണ് ഞാൻ എന്ന് ഞാൻ സ്വയം വിചാരിക്കുകയാണ്. പ്രാക്ടിക്കൽ അങ്ങനെയല്ല, ശരിക്കും അങ്ങനെയല്ല. എനിക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ഒരു 3 പേരുമായിട്ട് നിലനിർത്താൻ പറ്റുന്നുള്ളൂ, ബാക്കി 7 പേരുമായിട്ട് ഉടക്കാണ്, സംഘർഷമാണ്. എന്നാലും ഞാൻ സ്വയം വിചാരിക്കുകയാണ് എന്താണ്, 10 പേർക്ക് ഞാൻ സമ്മതനാണ്, ഞാൻ സർവസമ്മതനാണെന്ന് സ്വയം വിചാരിക്കുക. ഇതിനാണ് ഗ്രാൻഡിയോസിറ്റി എന്ന് പറയും. ഇത്തരം വികാരം അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇന്റലിജൻസ് ഇമോഷൻസ് വാരിക്കോരി വെതറിയിരിക്കുകയാണ്, ഇന്റലിജൻസ് അതിനോട് ചേരുന്നില്ല. അപ്പോ അവിടെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നു. മുമ്പ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ കുറിച്ച് കുറെ ചർച്ച ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. അവിടെ ഇതിന്റെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്, അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അന്ന് ഇവിടെ ഇരുന്ന ഒരാള് അയാളവിടെ പോയി ഓ ശരി. അപ്പോ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തത്. ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പുള്ളി ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ചു. പുള്ളിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായി. അത് കട്ടിയുള്ള പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. അതെ തന്നെ ഗോൾഡ് മാൻ്റെ. അത് വായിച്ചാ മനസ്സിലാവത്തില്ല. ഈ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഓരോരുത്തരുടെ കഥകൾ പറഞ്ഞിട്ടേ പറയുന്നത്. നമ്മൾ അത് വായിക്കുമ്പോ ഈ കഥയിൽ വിട്ടിട്ട് എന്താ പറഞ്ഞു വന്നത് നമുക്ക് അത്. ഒരുപാട് ആൾക്കാർ ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇത് സർവത്ര ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ എന്താണ് ഇതിന്റെ ട്രെയിനിങ് കൊടുത്ത് ആൾക്കാരെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിട്ട് എല്ലാവരുടെയും ഇമോഷൻ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ അവിടുത്തെ സ്ട്രെസ് കുറയ്ക്കുക, സംഘർഷം കുറയ്ക്കുക. ഇത്തരം പ്രശ്നങ്ങൾ അതിനകത്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുകയാണ്. അപ്പൊ നമ്മുടെ ഈ ചെറിയ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരു ഇമോഷൻ ഇന്റലിജൻസ് ഉണ്ടാകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയി പോകും. ഈ കിടന്നുള്ള ഈ എന്താണ് കൃത്രിമമായ ഇതൊന്നും സൃഷ്ടിക്കേണ്ട കാര്യമില്ല. എന്താണ് കൃത്രിമമായ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനുഷ്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രഷൻ കൃത്രിമമായി ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. വ്യാജ ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യൻ ഈ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വ്യാജ ഇംപ്രഷൻ ഉണ്ടാകുന്നത്. വ്യാജമായിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഞാൻ എന്തൊക്കെയാണ്, ഞാനൊരു സംഭവമാണ്, ഞാനൊരു സംഭവമാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേ. അത് തന്നെ. അപ്പൊ ഈ വ്യാജ ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. അത് ഈ സാധാരണ മനുഷ്യരെക്കാളും സ്വാമിമാരുടെ ഇടയിൽ കൂടുതലാണ്. ഇങ്ങനെ പറയും, ഈ ബ്ലാഡറെ ആരെങ്കിലും ഒരു കുത്തു കൊടുക്കുമ്പോൾ അത് അവിടെ ആ വിഷയത്തിലോ അതിലൊരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഇന്റലിജൻസ് ഇന്റലിജൻസ് ഇല്ല അവിടെ തകർന്ന തൽപ്പര്യമായി. ഈ ബലൂൺ പോലെ വേർപ്പിച്ചിരിക്കുന്ന എന്റെ ഇമോഷൻസിനാണ്. അതെ അതെ, ഇമോഷൻസ് ആണ് ഇങ്ങനെ പെരുകി വയ്ക്കുന്നത്. അതെ അതെ അതെ, മനസ്സിലായോ? അതിനൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്റലിജൻസ് അവിടെ പ്രവർത്തിക്കില്ലെങ്കിൽ തന്റെ വ്യാജ പ്രതിച്ഛായ എന്നും പറയാം, അതെല്ലാം തകർന്നു. അത് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എത്ര ദിവസം പറഞ്ഞാലും തീരത്തില്ല. കാരണം നമ്മുടെ അനുഭവത്തിൽ ഒരുപാടുള്ള കാര്യങ്ങളല്ലേ. ഈ ആൾക്കാരെങ്ങനെയാണ് വ്യാജ പ്രതിച്ഛായകൾ ഉണ്ടാകുന്നത്, എന്നിട്ട് അവര് സ്വയം ബുദ്ധിമാന്മാരാണെന്ന് കരുതുന്നത്, അവസാനം അവർ നേരിടുന്ന തകർച്ചകൾ, മനസ്സിലായോ? ഇതെല്ലാം ഈ മുഖംമൂടികളെല്ലാം മാറിപ്പോകുന്നത് ഇതൊക്കെ നമ്മള് ഒരുപാട് കണ്ടതല്ലേ. അതുകൊണ്ട് അത് പറയാൻ ഒരുപാടുണ്ട്. തൽക്കാലം ഇവിടെ നിർത്താം.